There is a hero in every villain. There is a villain in every hero. അറേബ്യയിലെ മുഴുവൻ സുഗന്ധദ്രവ്യങ്ങൾക്കും എൻ്റെ കൈകളിലെ ചോരയുടെ മണം കഴുകിക്കളയാൻ